തൈത്രിയത്തിൽ ഛാന്തോഗ്യത്തിൽ ബൃഹദാരണ്യത്തിൽ എല്ലായിടത്തും അസത് ശബ്ദം വരുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ സത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ സൃഷ്ടിയുടെ കാരണം അസത് എന്ന് പറയുന്നുണ്ടെങ്കിലും അസത് എന്ന് പറഞ്ഞാൽ ശൂന്യമെന്നല്ല, ഇവിടെ നിരാത്മവാദമല്ല, പിന്നെ അവ്യാകൃതം ത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. അസത് എന്നാൽ അവ്യാകൃതം, സൃഷ്ടിക്കുമ്പോഴുള്ള നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ, അല്ലാതെ ശൂന്യമൊന്നും ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? സൃഷ്ടിക്കുന്നതിന് അധ്യക്ഷൻ ആവശ്യമാണ്. സാധ്യക്ഷമേവ പറഞ്ഞു, അവിടെ സൃഷ്ടികർത്താവ് ആവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ശ്രുത്യന്തരമപി അനേന ജീവേനാത്മനാന പ്രവിശ്യ നാമരൂപ വ്യാകരവാണി ഛാന്തോഗ്യത്തിൽ പറയും. ദിസാധ്യക്ഷമേവ ജഗതു വ്യാക്രിയാം ദർശയതി. എങ്ങനെയാണ് ബൃഹദാരണ്യത്തിൽ, അതുപോലെ തന്നെ ഛാന്തോഗ്യത്തിലും പല ഭാഗങ്ങളിലും ജീവനാത്മന ജീവരൂപത്തിൽ അനുപ്രവേശം ചെയ്തു നാമരൂപങ്ങളെ പ്രകടമാക്കുന്നു എന്ന് പറയുന്നു. ഇത് സാധ്യക്ഷമേവ ജഗത്തു, അവിടെയും എന്താണ് ഒരു അധ്യക്ഷൻ, സൃഷ്ടികർത്താവിനെ അവിടെ ശ്രുതി വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി സാധ്യക്ഷമേവ ജഗത് വ്യാക്രിയാം, അതവിടെ കാണിക്കുന്നു. വ്യാക്രിയത ഇത്യവി കർമ്മകർത്തരി ലകാര സത്യവ പരമേശ്വരി വ്യാകർത്തരി സൗകര്യം അപേക്ഷ ദൃഷ്ടവ്യ. ഇനി വ്യാക്രിയത്തെ എന്ന് മുമ്പ് പറഞ്ഞു, വ്യാക്രിയത്തെ എന്ന് പറഞ്ഞ സ്വയം അങ്ങ് സൃഷ്ടി ഉണ്ടായി എന്നർത്ഥമില്ല. മുമ്പ് പറഞ്ഞു വ്യാക്രിയത്തെ എന്ന് പറഞ്ഞാൽ സ്വയം സൃഷ്ടി സംഭവിക്കുന്നതാണോ? അതങ്ങനെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അത് അങ്ങനെ സാറിന് പ്രയോഗിക്കാറുണ്ട്. അത് ഭാഷാ പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്നേ ഉള്ളൂ. കർമ്മകർത്തരി പ്രയോഗം എന്ന് പറയും. നമ്മളിനി പഠിക്കും കർമ്മ കർമ്മണ തുല്യക്രിയ. ക്വചിത് സ്വയം കർത്തൃകായ വ്യാക്രിയ ജഗതോ നിഗതി തദ്വൈതം തദ്ഹ്യ വ്യാകൃതമാസീത് നാമരൂപാഭ്യാമേവ വ്യാക്രിയത ബൃഹദാരണ്യത്തിൽ. അതിനെ കുറിച്ചാണ് പറയുന്നത്. നാമരൂപങ്ങളിലൂടെ പ്രകടമായി എന്ന് പറഞ്ഞാൽ ജഗത്ത് സ്വയം പ്രകടമായി എന്നല്ല, അത് രൂപം കണ്ടു കഴിഞ്ഞാൽ കർമ്മകർത്തരിയിലും കർമ്മണി പ്രയോഗത്തിലും ശബ്ദ രൂപത്തിനും വ്യത്യാസമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. വിശേഷിച്ച് പാടിന് പറയും കർമ്മ കർമ്മണ തുല്യക്രിയ. അത് നമ്മൾ പഠിക്കും. അപ്പൊ അതിനെ കർമ്മകർത്തരി എന്ന് പറയും. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു കർത്താവില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ ഉദാഹരണം പറയും, വ്യാകൃതി കർമ്മകർത്തരില്ലക്കാര സത്യവ പരമേശ്വരി വ്യാകർത്തരി സൗകര്യം അപേക്ഷതിഷ്ഠവി. ഒരു കർത്താവ് അവിടെയുണ്ട് ഈശ്വരൻ, പക്ഷേ സൃഷ്ടിത്രയും അനായാസമായി സ്വാഭാവികമായി സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മകർത്തരി പ്രയോഗം. വ്യാക്രിയത്തെ എന്ന് പറയുന്നു, യഥാലൂയതെ ലൂയത്തെ കേദാര സ്വയമേ വേദി സത്യവ പൂർണകേ ലവിത്തരി അല്ലെങ്കിൽ പൂർവകേ ലവിത്തരി. ഒരാള് വയല് കൃഷിയൊക്കെ ചെയ്ത് അത് കൊയ്തെടുക്കുന്ന സമയത്ത് കൊയ്യുന്നതിനൊരു പാകമുണ്ട്. അത് തീരെ അങ്ങ് ഉണങ്ങി ശുഷ്കമായി കഴിഞ്ഞാൽ പിന്നെ അത് അറുത്തെടുക്കുന്നതിന് പ്രയാസമാണ്. അപ്പോൾ ആ പാകം ഉള്ള സമയത്താണെങ്കിൽ അത് കൊയ്യുന്ന എളുപ്പമാണ്. അപ്പോൾ ആ സൗകര്യത്തെ കണ്ടുകൊണ്ട് കൊയ്യുന്ന ആൾ പറയാണ്, സ്വയമേവ ലൂയതേക്കേതാർഹ, വയല് ഞാനിത് കൊയ്തെടുക്കുകയില്ല, ഇത് സ്വയം അങ്ങ് കൊയ്യുകയാണ്. അതെല്ലാ സ്ഥലത്തും അങ്ങനെ പറയാറുണ്ട്, പാകം ചെയ്യുന്നിടത്ത്. പച്ചിയതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല അരിയാണ്, ഇത്രയും നല്ല വിറകാണ്, പാകം സ്വയം നടക്കുന്നു, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. സ്വയം പാകം നടക്കുന്നു. അങ്ങനെ ആ കർത്താവിൻ്റെ പ്രാധാന്യത്തെ കുറച്ചുകൊണ്ട് ക്രിയയുടെ പ്രാധാന്യത്തെ കാണിച്ചുകൊണ്ട് പ്രയോഗങ്ങൾ നടത്തുവാനാണ് കർമ്മകർത്തരി എന്ന് പറയുന്നത്. അതെന്താണ്? ആ പ്രവൃത്തിയുടെ സ്വാഭാവികത അനായാസത എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ശ്രുതിയിലും പ്രയോഗിച്ചിരിക്കുന്നു, വ്യാക്രിയതേ സ്വയം എല്ലാം പ്രകടമാകുന്നു. അതുകൊണ്ട് അങ്ങനെ ധരിക്കരുത്, പ്രകൃതി സ്വയം തന്നെ ഇതെല്ലാമായി മാറി എന്ന് ധരിക്കരുത്. കർത്താവുണ്ട്, പക്ഷേ കർത്താവിലവിടെ കർത്തൃത്വം ഇല്ല. കാരണം ഇവിടെ കർത്താവായിരിക്കുന്നു ഈശ്വരനാണ്, ഈശ്വരൻ നിസ്സംഗനാണ് സൃഷ്ടിയിൽ. ഈശ്വരൻ അങ്ങനെ ജീവന്റെ സൃഷ്ടി പോലെ താതാത്മ്യം സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള തത്വങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. വ്യാക്രിയത്തെ സ്വയം പ്രകടമാകുന്നു. അത് കർമ്മണി പ്രയോഗത്തിലും വരാം, കർമ്മകർത്തരിയിലും വരാം. അങ്ങനെ പറയുന്നത് യഥാലൂയതെ കേദാര സ്വയമേവേദി സത്യവ പൂർവകേ ലവിതരി. ഒരു അവിടെ കൊയ്യുന്ന ഒരാളുണ്ട്. വിദ്യതെ കാഷ്ടം, ഉദാഹരണമായിട്ട് പറയും. എന്താണ്, ഒരാൾ വിറക് കീറുകയാണ്. അപ്പോൾ ആ വിറക് അത്രയും പാകപ്പെട്ടിരിക്കുകയാണ്, കൂടുതൽ ഉണങ്ങിപ്പോയില്ല. പിന്നെ കോടാലി നല്ല മൂർച്ചയുള്ളതാണ്. അപ്പോൾ വിറക് ഞാൻ കീറിയില്ല, അത് സ്വയം കീറുകയാണ് എന്നുള്ള അർത്ഥത്തിൽ പറയും. വിദ്യതെ കാഷ്ടം, വാസ്തവത്തിൽ വിറകിന് സ്വയം കീറാൻ പറ്റത്തില്ല, പക്ഷെ അത്ര അനായാസമായി പ്രവൃത്തി നടക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കർത്താവിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നില്ല. അതുപോലെയാണ് ഇവിടെയും ഈ പ്രയോഗങ്ങൾ. യഥുവാ കർമ്മണി നിയമലകാരോ അർത്ഥാക്ഷിത്വം കർത്താരും അപേക്ഷ്യദ്രഷ്ടവ്യ. അത് കർമ്മണിയിലും ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട്, വിദ്യതേ കാഷ്ടം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കർത്താവുണ്ട്. കർത്താവ് സാധാരണ പറയാറില്ല കർമ്മണി പ്രയോഗത്തിൽ. ഗമ്യത്തെ ക്രിയത്തെ എന്നെല്ലാം പറയുന്നിടത്ത് ഭുജ്യതേ കർത്താവിനെ പറയണമെന്നില്ല, അവിടെ അർത്ഥസിദ്ധമാണ് കർത്താവ്. അതുപോലെ വ്യാക്രിയത്തെ ജഗത്ത് പ്രകടമായി വ്യാകരിക്കപ്പെട്ടു എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഒരാളില്ലെന്നല്ല അത് ചെയ്യാൻ. പക്ഷെ കർമ്മണി പ്രയോഗത്തിൽ ചിലപ്പോൾ കർത്താവിനെ എടുത്തു പറയേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെ കർമ്മണി പ്രയോഗത്തിലും ഇങ്ങനെ വരാം, കർമ്മകർത്തരിയിലും വരാം. ഭാഷാപ്രയോഗത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ്, അല്ലാതെ പ്രകൃതി സ്വയം ഇങ്ങനെ ആയിത്തീർന്നു എന്നതിനർത്ഥമില്ല. അവിടെ പിന്നിൽ കർത്താവുണ്ട്, ആ കർത്താവ് ഈശ്വരനാണ്. അത് നമ്മൾ വിശദമായി പഠിക്കുന്ന ഒരു കാര്യമാണ്. യഥുവാ കർമ്മണ്യേവ ഹേശലക്കാരോ വ്യാകൃത എന്ന് പറയുന്ന ഇത് കർമ്മണിയിലാണ് ഈ പ്രയോഗം. അർത്ഥാക്ഷിപ്തം കർത്താരം, അർത്ഥസിദ്ധമായ കർത്താവിനെ അവിടെ നമ്മൾ കാണണം, അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതനുസരിച്ചാണ് ഈ പ്രയോഗത്തെ അപേക്ഷ്യദ്രഷ്ടവ്യ ദാനം പറയുന്നു. യഥാ ഗമ്യതേ ഗ്രാമ, രാമൻ ഗ്രാമത്തിൽ പോകുന്നു എന്ന് പറയുന്നതിന് ഗമ്യതേ രാമ എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം അവിടെ രാമനുണ്ട് ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അവിടെ പ്രയോഗിച്ചല്ല, രാമേണ എന്ന് പ്രയോഗിച്ചില്ലെങ്കിലും മനസ്സിലാക്കണം. അതുപോലെയാണ് ഇവിടെയും എന്നർത്ഥം. അതുകൊണ്ടിവിടെ എന്താണ് ഈ അധികരണത്തിൽ പറയുന്നത്? സൃഷ്ടികർത്താവിനെ സ്വീകരിക്കണം, സൃഷ്ടിയെ അംഗീകരിക്കുമ്പോൾ സൃഷ്ടിയുടെ കർത്താവായ ഈശ്വരനെ സ്വീകരിക്കണം. ആ ഈശ്വരൻ നിരാത്മാവല്ല, ശൂന്യമല്ല, അസത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാമരൂപങ്ങൾ പ്രകടമാകാത്ത ഒരവസ്ഥ എന്നാണ്, അല്ലാതെ ശൂന്യം എന്ന് അർത്ഥം എടുക്കാൻ പാടില്ല. അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് വികാനം, വിരുദ്ധ അഭിപ്രായങ്ങൾ ശ്രുതിയിലില്ല. വിരുദ്ധ ശബ്ദങ്ങളുണ്ട്, പക്ഷേ ശബ്ദങ്ങളുടെ താല്പര്യത്തെ മനസ്സിലാക്കിയാൽ സർവത്ര ഒരു കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാം എന്നാണ്. അടുത്ത് ജഗത്വാചിത്വ, ഇത് ബാലാക്കി അധികരണമെന്ന് പറയും. കൗശീതകി ബ്രാഹ്മണേ ബാലാക്കി അജാതശത്രു സംവാദ ശ്രൂയത്തെ. ഇത് ബൃഹദാരണ്യത്തിലും വരുന്നതാണ്, ബൃഹദാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ കൗശീതകി ബ്രാഹ്മണത്തിൽ നിന്നെടുക്കുകയാണ്. ഇവിടെ ബാലാക്കി, അവിടെ ഭാഷകാരൻ പറഞ്ഞു ദൃപ്ത ബാലാക്കി എന്ന് പറഞ്ഞു. അതായത് തൻ്റെ വിദ്യയിൽ അഭിമാനമുള്ള ഒരാളായിരുന്നു ബാലാഗി. ഗർഗഗോത്രത്തിൽ പിറന്ന ബ്രാഹ്മണനാണ് അയാൾ. കാശി രാജാവ്, അജാതശത്രു എന്ന് പറയുന്ന കാശിയിലെ രാജാവിൻ്റെ അടുത്ത് രാജസദസ്സിൽ ചെന്നിട്ട് അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങി. ഞാൻ നിനക്ക് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ശരി, രാജാവ് പറയും അജാതശത്രുവാണ്, പറയും ശരി, ഉപദേശിക്കുക, എന്താണ് നിനക്കറിയാമെന്നുള്ള പറയും. എന്താണ് ബ്രഹ്മം? ആദിത്യനിലൊരു പുരുഷനുള്ളതാണ് ബ്രഹ്മം. വിദ്യതിലൊരു പുരുഷനുള്ളതാണ് ബ്രഹ്മം. ചന്ദ്രൻ മനസ്സിലൊരു പുരുഷനുള്ളതാണ് ബ്രഹ്മം. അതുപോലെ വായുവിലുണ്ട്, അഗ്നിയിലുണ്ട്. ഓരോന്ന് പറയുമ്പോഴും അജാതശത്രു ചോദിക്കും, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓരോ മറുപടി കേട്ട് കഴിയുമ്പോഴും വീണ്ടും ചോദിക്കും. അവസാനം അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അജാതശത്രു പറയുകയോ, ഇത് ഞാനും ഉപാസിക്കുന്നു, ഇതെനിക്കറിയാം. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവസാനം ഇവിടെ ബാലാഗിക്കൊന്നും പറയാനില്ലാതെ വരും. പറയാനില്ലാതെ വരുമ്പോൾ ബാലാഗി നാണിച്ചു പോകും. താൻ അങ്ങോട്ട് പോയി ഉപദേശിക്കാൻ പോയി, അവസാനം ഉപദേശിക്കാൻ തന്റെ കയ്യിലൊന്നുമില്ല. അപ്പോ അജാതശത്രു പറയും, ബ്രഹ്മത്തെ പക്ഷാമി, ശരി, ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം, എന്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന സന്ദർഭമാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് കൗശീതകി ബ്രാഹ്മണത്തിൽ തന്നേ ഉള്ളൂ. ആ സന്ദർഭത്തെ കുറിച്ചാണ് പറയുന്നത്. ബാലാക്കി അജാതശത്രു സംവാദേ ശ്രൂയത്തെ യുവൈ ബാലാകാരം പുരുഷാണ കർത്തി കർമ്മ സമയ വേദിത്തവ്യ. ഈ പുരുഷന്മാരുടെ എല്ലാം കർത്താവായ ഇരിക്കുന്ന ആരാണോ, ഈ കർമ്മം ആരുടേതാണോ, ആളിനെയാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ബ്രഹ്മം. നീ പറയുന്ന പോലെ ആദിത്യനും ചന്ദ്രനും വിദ്യുതും ഒന്നുമല്ല എന്നിങ്ങനെ ഉപദേശിക്കുന്നു. ബ്രഹ്മത്തെ ബ്രവാണി, ഇതാദ്യം പറയുന്നതാണ് ബാലാഗി. അങ്ങോട്ട് പോയി അജാതശത്രുവിനോട് പറയുന്നതാണ് ഞാൻ നിനക്ക് ബ്രഹ്മത്തെ. ഈ സന്ദർഭത്തിലാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്. അത് പറഞ്ഞ് എല്ലാവർക്കും ഓർമ്മ വരും. അതായത് ഇവിടെ ചെന്ന് ഉപദേശിക്കുന്ന ബ്രാഹ്മണനാണ്, പക്ഷേ അത് രാജാവ് ക്ഷത്രിയനാണ്. ബ്രാഹ്മണനായ ബാലാഗി ചെന്ന് ക്ഷത്രിയനായ അജാതശത്രുവിനോട് ഉപദേശിക്കുന്നു. അവിടെ ഭാഷകാരൻ പറയും ഇങ്ങനെ ഇത് തിരിച്ചാ സംഭവിച്ചത്. ശ്രുതിയും പറയുന്നുണ്ട്, പക്ഷെ അവിടെ ഭാഷകാരൻ ശകലം കൂട്ടിച്ചേർക്കും. അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാലും ഉപദേശിക്കുന്ന ക്ഷത്രിയൻ ശിഷ്യനായിരിക്കാനേ പാടുള്ളൂ, ബ്രാഹ്മണനെ ഗുരുവായിരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു ഈ സന്ദർഭത്തിലാണ്. ഇവിടെ തിരിച്ച് പിന്നീട് അജാതശത്രു തിരിച്ച് ഉപദേശിക്കുന്നതാണ് സന്ദർഭം. ബാലാഗി നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ആ സന്ദർഭമാണ് ഇത് പറയുന്നത്. ഈ പുരുഷന്മാരുടെ എല്ലാം കർത്താവായിരിക്കുന്നത് ഇത് ഏതൊരുവന്റെ കർമ്മമാണോ അതാണ് അറിയേണ്ടതാണ് ബ്രഹ്മം എന്നിങ്ങനെ ഉപദേശിച്ചു തുടങ്ങും. ഇവിടെയാണ് ഇവിടെ സംശയം. മൂന്ന് തരത്തിലാണ് സംശയം വരുന്നത്. തത്ര കിം ജീവവേദിത വ്യത്യനുപദേശിച്ചത്? ഇവിടെ എന്തിനാണ് സവൈ വേദിതവ്യഹ? അജാതശത്രു ബാലാജിയോട് പറയുന്നു, അവനെയാണ് അറിയേണ്ടത്. എന്താണ് അറിയേണ്ടത്? ജീവനെയാണോ? ഉദ മുഖ്യപ്രാണ, അതോ മുഖ്യപ്രാണനെയാണോ? ഉദ പരമാത്മാ, അതോ പരമാത്മാവിനെയാണോ? ജീവനാണെന്നും മുഖ്യപ്രാണനാണെന്നും രണ്ട് വശം, അത് പൂർവപക്ഷം. സിദ്ധാന്തം എന്താണ്? പരമാത്മാവിനെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അജാതശത്രു അതാണ് അറിയേണ്ടത്, അത് സിദ്ധാന്തം. പരമാത്മേനി വിശയ, അതാണ് ഇവിടുത്തെ സംശയം. കിം താവത് പ്രാപ്തം? ആദ്യം പൂർവപക്ഷത്തെ കുറിച്ച് പറയുന്നു. പ്രാണയിതി, ആദ്യത്തെ പക്ഷമാണ് പ്രാണൻ. കുത എന്തുകൊണ്ട് ശിവ ഏത് കർമ്മ ഇതി ശ്രവണ? ഇവിടെ കർമ്മം എന്നുള്ളതിന് ആദ്യം പൂർവപക്ഷ അർത്ഥം കൊടുക്കുന്നത് ക്രിയ എന്നുള്ള അർത്ഥത്തിൽ. സിദ്ധാന്തി അർത്ഥം കൊടുക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ കാര്യം, സൃഷ്ടി. പൂർവപക്ഷത്തിൽ ക്രിയ എന്ന് പറയുമ്പോൾ അടുത്ത് പറയുന്നു, പരിസ്പന്ദ ലക്ഷണസിജ കർമ്മണ പ്രാണാശ്രയത്വ. ക്രിയ എന്നർത്ഥം കൊടുക്കുകയാണെങ്കിൽ പരിസ്പന്ദ രൂപത്തിലുള്ള, ചലന രൂപത്തിലുള്ള കർമ്മം എന്ന് പറയുമ്പോൾ അത് പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അല്ല, കാര്യമായ ജഗത്താണ് കർമ്മം എന്നെടുത്തു കഴിഞ്ഞാൽ അത് ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പൂർവപക്ഷി ചലനം എന്നുള്ള അർത്ഥത്തിൽ കർമ്മത്തെ എടുക്കുമ്പോൾ ആ ചലനത്തിന് ആശ്രയമായിരിക്കുന്ന പ്രാണനാണ്, പ്രാണനെയാണ് ഇവിടെ ഉപദേശിക്കുന്നതെന്ന് വരും. അതിനെ നിഷേധിച്ചുകൊണ്ട് സിദ്ധാന്തി പറയും, ഇവിടെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയതേ, ഇത് കർമ്മ, സൃഷ്ടിക്കപ്പെടുന്ന ജഗത്ത്, അതിന് കാരണമായിരിക്കുന്ന എന്താണ്? അത് പരമാത്മാവാണ്. അപ്പോൾ ഒരേ ഒരു ശബ്ദം തന്നെ തൻ്റെ ഉത്പത്തി വരുന്ന മാറ്റമനുസരിച്ച് അർത്ഥത്തിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ പൂർവശി കർമ്മശബ്ദം കൊണ്ട് ക്രിയ എന്നെടുക്കുമ്പോൾ, പ്രവൃത്തി എന്നെടുക്കുമ്പോൾ സിദ്ധാന്തി കർമ്മശബ്ദം കൊണ്ട് ജഗത്ത് എന്നെടുക്കുന്നു. പരിസ്പന്ദ ലക്ഷണസ്ഥിര കർമ്മണ പ്രാണാശ്രയിത്വ, ചലനാത്മകമായ കർമ്മം പ്രാണാശ്രിതമാണ്. വാക്യശേഷേജ അഥ അസ്മിൻ പ്രാണി ഏകതാ ഭവതീതി പ്രാണശബ്ദ ദർശന. ഇത് ബൃഹദാരണ്യത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അവിടെ അജാതശത്രു ബാലാവിയോട് ജാഗ്രതത്തിനെ കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും വിശദീകരിച്ചതിന് ശേഷം പിന്നീട് പറയുന്നു, അഥ ഒടുവിൽ സുഷുപ്തിയിൽ അസ്മിൻ പ്രാണി, അവിടെ ഏകതാ ഭവതി, ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ സുഷുപ്തിയിലെ ഏകീഭവനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. അതെല്ലാം നമ്മളവിടെ വിശദീകരിച്ചാണ്. ഇത് ഈ പ്രാണശബ്ദ ദർശന, അവിടെ പ്രാണശബ്ദം കണ്ടതുകൊണ്ട് പൂർവക്ഷി പറയുന്നത് മുഖ്യപ്രാണനെയാണ്. സിദ്ധാന്തി പറയുന്ന എന്താണ്? അത് പ്രാണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. സുഷുപ്തിയിലെ ഏകീഭവനം സംഭവിക്കുന്നത് ബ്രഹ്മത്തിലാണ്. അതവിടെ വിശദീകരിച്ചാണ്, പ്രാണശബ്ദ സിജ മുഖ്യപ്രാണി പ്രസിദ്ധത്വ. പക്ഷെ പൂർവക്ഷി പറയുന്നു പ്രാണനെന്ന് പറഞ്ഞാൽ മുഖ്യപ്രാണനാണ്, അതിനാണ് പ്രസിദ്ധമായിരിക്കുന്നത്. ഏതേ പുരസ്താ ബാലാഗിന ആദിത്യ പുരുഷ ചന്ദ്രമതി പുരുഷ ഇത്യുമാദേ പുരുഷ നിർദ്ദിഷ്ട. കാരണം ഇവിടെ ആദ്യം ബാലാഗി തന്റെ അറിവിലുള്ള അഭിമാനം കൊണ്ട്, തന്റെ അറിവ് പൂർണ്ണമല്ല, പക്ഷെ അതിൽ അഭിമാനം കൊണ്ട് അജാതശത്രുവിനെ ഉപദേശിക്കുമ്പോൾ, ആ ബ്രഹ്മം എന്താണ് അത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ബാലാഗിന് ആദിത്യ പുരുഷ, ആദിത്യനാൽ കാണുന്ന പുരുഷനാണ്. ചന്ദ്രമസി പുരുഷ, ചന്ദ്രനിൽ കാണുന്ന പുരുഷനാണ് എന്നിങ്ങനെ ഉപദേശിക്കുന്നു. ഇത്യുമാതേ പുരുഷ നിർദ്ദിഷ്ടാഹ, ഇങ്ങനെ പുരുഷന്മാരെയൊക്കെ നിർദ്ദേശിക്കുന്നു. തേഷാമഭി ഭവതി പ്രാണഹ കർത്ത. അവിടെ ആ പുരുഷന്മാര് എന്ന് പറയുന്നത് ദേവതകളാണെങ്കിൽ, ആ ദേവതകളുടെയും കർത്താവായിരിക്കുന്ന എന്താണ്? പ്രാണനാണ്. എങ്ങനെ ദേവതകൾക്ക് പ്രാണൻ കർത്താവും? പറയുന്നു, പ്രാണ അവസ്ഥാ വിശേഷത്വ ആദിത്യാദി ദേവതാത്മനാം. ആദിത്യാദി ദേവതകളെല്ലാം എന്ന് പറയുന്ന എന്താണ്? പ്രാണന്റെ ഓരോരോ അവസ്ഥാവിശേഷമാണ്. ആ ഹിരണ്യഗർഭൻ പ്രാണൻ എന്നുള്ളത് കൊണ്ട് ഹിരണ്യഗർഭനെ എടുത്തു കഴിഞ്ഞാൽ ആ ഹിരണ്യഗർഭൻ തന്നെ ഓരോരോ അവസ്ഥയിൽ ഇരിക്കുന്നതാണ്. ആദിത്യനും ചന്ദ്രനും എല്ലാം ഇരിക്കുന്നു. അതെല്ലാം പ്രാണന്റെ അവസ്ഥാഭേദങ്ങളാണ്. ഇതൊക്കെ പൂർവശമാണ്. കഥം ഏകോ ദേവേദി പ്രാണേദി സബ്രഹ്മാത്യദിത്യാജക്ഷതേദി ശ്രുത്യന്തര പ്രസിദ്ധേഹേ ജീവോ വായമിഹ വേദിതവ്യതയോ ഉപദേശിച്ചു. ശരി, അത് കഴിഞ്ഞ് പിന്നീട് ബൃഹദാരണ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇത് വരുന്നത് യാജ്ഞവൽക്കയ സംവാദത്തിലാണ്. കഥമേകോ ദേവ, ആരാണ് ആ ഏകനായ ദേവൻ? അപ്പോൾ 33 കോടി ദേവന്മാരെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ദേവന്മാരെ എത്രയുണ്ട് എന്ന് ചോദിക്കുന്നത് യാജ്ഞവൽക്കൻ അതിൻ്റെ സംഖ്യ കുറച്ച് കുറച്ച് കൊണ്ടുവരും. അവസാനം പറയും ഒരു ദേവനാണ്, ഏകോ ദേവ ഇതി പ്രാണ. അതെ, ഏതാണ് ദേവൻ? പ്രാണനാണ്. ഇതുമെല്ലാം നമ്മളവിടെ വിശദീകരിച്ചാണ്. സബ്രഹ്മ, അതാണ് ബ്രഹ്മം. എന്നിട്ട് പറയുന്നതാണ് ഇത്യാജക്ഷത, അതിനെ തെദ്ദെന്ന് പറയും. നമ്മളിനി പഠിക്കുന്നതാണ് തെദ്ദെന്ന് പറയുന്ന ശബ്ദത്തെക്കുറിച്ച്. തദ്, തെദ് തുടങ്ങിയ ശബ്ദങ്ങൾ സാധാരണ പരോക്ഷമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. തദ്ദെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നുണ്ടായിരുന്നു പണ്ട്, അതിനുവേണ്ടിയിട്ടാണ് തത് എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. അതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു ശബ്ദമാണ് തെദ്. ഇതൊക്കെ പരോക്ഷമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ വർത്തമാനകാലത്തിൽ പ്രത്യക്ഷസിദ്ധമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് തത്വമസി തത് എന്ന് പറയുന്നിടത്തും അത് തന്നെയാണ്. പരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയും ശാസ്ത്രീയ വേദ്യത്വ. പരോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കേൾക്കാത്ത എന്നുള്ള സാധാരണ പറയുന്ന അർത്ഥത്തിലല്ല. ഈ വിഷയം എന്ന് പറയുന്നത് ശാസ്ത്ര ഏകവേദ്യമാണ്, ശ്രുതിയിൽ നിന്നും മാത്രമേ ഗ്രഹിക്കാൻ പറ്റുന്നു. അതാണ് പരോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താല്പര്യം. എന്നുവെച്ചാൽ അത് അപരോക്ഷം എന്നുള്ള അർത്ഥത്തിലല്ല, അത് സ്വയം അപരോക്ഷമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് സ്വയം അപരോക്ഷ സ്വരൂപമാണെങ്കിലും അത് ശാസ്ത്രേകഗമ്യം, ശാസ്ത്രേകവേദ്യം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അതിന് പരോക്ഷം എന്ന് പറയുന്നത്. അല്ല, നമുക്കറിയാൻ പാടില്ലാത്തത്, നമ്മൾക്ക് കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത് എന്ന് സാധാരണ അർത്ഥത്തിലല്ല. സാധാരണ നമ്മുടെ വ്യവഹാരത്തിൽ പരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് പറയാനുണ്ട് പരോക്ഷം ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദജന്യമായ ജ്ഞാനത്തെയും പരോക്ഷം എന്ന് പറയും. പറയുന്ന ഹിമാലയം എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്കൊരു ജ്ഞാനമുണ്ടാകുന്നു. ഹിമാലയ പർവ്വതത്തെ കുറിച്ച് അതിനെ കുറിച്ച് പറയും എന്താണത്? പരോക്ഷമാണ്. കാരണം ഹിമാലയം എന്ന് പറയുന്നത് ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമായിരിക്കുന്ന ഒരു വസ്തുവാണ്. അതിനെക്കുറിച്ച് ജ്ഞാനം ചാക്ഷുഷ ജ്ഞാനം ഉണ്ടാവണം, അതായത് ചക്ഷുരേന്ദ്രിയത്തിലൂടെ തന്നെ ജ്ഞാനം ഉണ്ടാവണം, എന്നാലേ അതിനെ അപരോക്ഷം എന്ന് പറയാൻ പറ്റും. കാരണം അത് ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമാകാൻ യോഗ്യതയുള്ള ഒരു വസ്തുവാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുക്കൾ കണ്ണുകൊണ്ട് കാണാൻ യോഗ്യമായ വസ്തുക്കളാണ്. അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ യോഗ്യമായ വസ്തുക്കളെ കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിനെ നമ്മൾ പറയും പരോക്ഷം എന്ന് പറയും. അപ്പോൾ കേട്ടറിയുന്നതെന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ശബ്ദജ്ഞാനം എന്ന് പറയുന്നു. ശബ്ദം കേൾക്കുന്നു, അതിനെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ അത് മുഖ്യമായ അപരോക്ഷ ജ്ഞാനത്തിനുള്ള മുഖ്യമായ ഉപായം എന്ന് പറയുന്നത് എന്താണ്? കണ്ണാണ്. കണ്ണുകൊണ്ട് കാണുക സാറിന് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയുന്നതാണ്. കണ്ണുകൊണ്ട് കാണുന്നതിനെ നമ്മൾ സാറിന് പ്രത്യക്ഷം എന്ന് പറയാറുണ്ട്. ശബ്ദം പ്രത്യക്ഷമാകുന്നു ചെവികൊണ്ടാണ് കേൾക്കുന്നത്, ഗന്ധം പ്രത്യക്ഷമാകുന്നു, രസം പ്രത്യക്ഷമാകുന്നു, സ്പർശം പ്രത്യക്ഷമാകുന്നു. അത്തരം വിഷയങ്ങൾ പ്രത്യക്ഷമാകുന്നുണ്ടെങ്കിലും നമ്മൾ സാറിന് പ്രത്യക്ഷം അല്ലെങ്കിൽ അപരോക്ഷം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളെയാണ്. അവിടെ നമ്മൾ അപരോക്ഷം പ്രത്യക്ഷം എന്ന് പറയുന്നത് അവിടെ പര്യായമായി ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അത് പഞ്ചേന്ദ്രിയങ്ങളും അതാതിൻ്റെ വിഷയങ്ങളെ നമ്മൾ ബോധിപ്പിക്കുമ്പോൾ നമ്മളതിനെ ഗ്രഹിക്കുന്നതിന് പ്രത്യക്ഷം എന്ന് തന്നെ പറയുന്നു. സാധാരണ സാമാന്യമായി പറയുന്നു. ശബ്ദത്തെ കേട്ട് കഴിഞ്ഞാൽ എന്താണ്? ശബ്ദത്തിൻ്റെ പ്രത്യക്ഷം എനിക്കുണ്ടായി. രസനേന്ദ്രിയം രസത്തെ ബോധിപ്പിക്കുമ്പോൾ എന്ത് പറയും? രസത്തിൻ്റെ പ്രത്യക്ഷമായ അനുഭവം എനിക്കുണ്ടായി. അതാണ് സാറിന് പറയുന്നത് എന്താണ് പഞ്ചസാര എന്ന് പറയും. നമ്മൾ ഒരുപാട് എഴുതിയും വായിച്ചും എല്ലാം പഠിച്ചു കഴിഞ്ഞാലും അതിന് പരോക്ഷമെന്നേ പറയത്തുള്ളൂ. അജ്ഞാനത്തെ എപ്പോഴാണോ രസനേന്ദ്രിയം നാവിലിരിക്കുന്ന രസനേന്ദ്രിയവും പഞ്ചസാരയുമായിട്ട് സംബന്ധമുണ്ടാകുന്ന പറയും അതിൻ്റെ പ്രത്യക്ഷാനുഭവം ഉണ്ടായി മധുരത്തിൻ്റെ, അതിന് അപരോക്ഷമെന്നും പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് ത്യദ്ദെന്ന് ശ്രുതി പറഞ്ഞത് ഈ പറയുന്ന തത്വം അങ്ങനെ ഇന്ദ്രിയ വിഷയയോഗ്യമായ ഒന്നല്ല, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കത്തക്ക ഒന്നല്ല. എന്നാൽ ഈ വസ്തുവിനെ ഗ്രഹിക്കുന്നതിന് പ്രമാണമുണ്ട് താൻ. ഇവിടെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ വസ്തുക്കളെ ഗ്രഹിക്കുമ്പോൾ അവിടെ പ്രമാണമായിരിക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് പ്രമാണമായിരിക്കുന്നത്. രസ പഞ്ചസാരയെ ഗ്രഹിക്കുമ്പോൾ അവിടെ പ്രമാണമായിരിക്കുന്ന എന്താണ്? രസനേന്ദ്രിയമാണ്. അവിടെ പ്രത്യക്ഷം അല്ലെങ്കിൽ അപരോക്ഷമായി ജ്ഞാനം ഉണ്ടാകുന്നു. ശബ്ദത്തെ ഗ്രഹിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷം, അവിടെ ആ ശബ്ദപ്രത്യക്ഷത്തിന് പ്രമാണമായിരിക്കുന്ന എന്താണ്? ശ്രവണേന്ദ്രിയമാണ്. അവിടെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഒരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അവിടെ പ്രമാണമായിരിക്കുന്ന എന്താണ്? ചക്ഷുരേന്ദ്രിയം തന്നെയാണ്. അതിന് മനസ്സും മറ്റുമൊക്കെ സഹായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് അവിടെയെല്ലാം നമുക്ക് പ്രത്യക്ഷമെന്നോ അപരോക്ഷമെന്നോ പര്യായമായി ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ശ്രുതി ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അത് പരോക്ഷമാണെന്ന് വെച്ചാൽ അപരോക്ഷത്തിന് നേരെ വിരുദ്ധമായ വിപരീതമായ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്താ പറയുന്നത്? തൻ്റെ സ്വരൂപം തന്നെയാണ്, മാത്രമല്ല എന്താണ്, മറ്റൊരു വസ്തുവിനും ഇല്ലാത്ത പ്രത്യേകതാനുണ്ട്, അത് സ്വയം അപരോക്ഷമായിരിക്കുന്നു. നാമരൂപാത്മകമായിരിക്കുന്ന ബാഹ്യമായ ഈ വസ്തുക്കൾക്ക്, അത് ദ്രവ്യമായാലും ശരി ഗുണമായാലും ശരി, അതിന് സ്വയം അപരോക്ഷമായിരിക്കാൻ കഴിയില്ല. അത് പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു. അതാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ വിഷയങ്ങളെല്ലാം ചക്ഷുരാദി പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു. എന്തുകൊണ്ട്? ഇതിനൊന്നും സ്വയം അപരോക്ഷമായിരിക്കാൻ പറ്റുന്നില്ല. അത് സ്വയം പ്രത്യക്ഷ സ്വരൂപമല്ല. ഇവിടെ എന്താണ്? പുരുഷൻ അങ്ങനെയല്ല, അത് ജ്ഞാനമാണ് അതിൻ്റെ സ്വരൂപം. ജ്ഞാനത്തിൻ്റെ സ്വരൂപം തന്നെ എന്താണ്? അപരോക്ഷമാണ്. അതുകൊണ്ട് അത് സ്വയം അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. അങ്ങനെ അപരോക്ഷമായിരിക്കുന്നതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? തെദ് പരോക്ഷ ശബ്ദം പ്രയോഗിച്ചു. ഇപ്പൊ സാധാരണ വിഷയങ്ങളെ കുറിച്ച് പറയുന്ന പോലെയല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ പരോക്ഷം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ഇന്ദ്രിയവും അതുമായിട്ട് സമ്പർക്കം ഉണ്ടാകാതിരിക്കണം, എൻ്റെ മനസ്സും ഇന്ദ്രിയവുമായിട്ട് സമ്പർക്കം ഉണ്ടാകാതിരിക്കണം, എൻ്റെ ഉള്ളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഇന്ദ്രിയ സന്നികർഷ ജന്യമായ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകാതിരിക്കണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്ദ്രിയ പുരുഷനെന്ന് പറയുന്ന ഇന്ദ്രിയ സന്നികർഷത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ജ്ഞാനം, അതിന് വിഷയമല്ല. അങ്ങനെയല്ല, മറിച്ച് പുരുഷൻ സ്വയം പ്രകാശമാണ്. അത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നൊക്കെയാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത്. സ്വയം അപരോക്ഷമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിനെ തദ് പരോക്ഷം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? ആണ് മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷവും ബ്രഹ്മപ്രത്യക്ഷവും തമ്മിലുള്ള വ്യത്യാസം. സ്വയം അപരോക്ഷമായിരിക്കുന്നതും അതിനെ സ്വയം അപരോക്ഷമായിരുന്നിട്ടും അവിടെ ശാസ്ത്രത്തിൻ്റെ ഉപദേശത്തിൻ്റെ ആവശ്യം വരും. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇവിടെ തത്വമസി പോലെയുള്ള വാക്യങ്ങൾ, വാക്യങ്ങളിലൂടെ സ്വയം പ്രകാശമായിരിക്കുന്ന അതിന് ഈ ജീവന് ശ്രോതാവിന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് എന്തുകൊണ്ട് സ്വയം അപരോക്ഷമായിരിക്കുന്ന ഒന്നിനെ ഗ്രഹിക്കുന്നതിന് ശാസ്ത്രത്തിന്റെ ആവശ്യം വന്നു? കാരണം അത് അജ്ഞാനമാണ് അതിന് കാരണം. സ്വയം അപരോക്ഷമായിരുന്നിട്ടും താൻ അതിനെ അറിയുന്നില്ല. അത് പിന്നെ അതിന്റെ കാരണങ്ങളും മറ്റും നേരെ പറയും. അതുകൊണ്ട് ഇതിന് രണ്ടിനും രണ്ടായി മനസ്സിലാക്കും. ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്ന പ്രമാണം അത് ആശ്രയിക്കാതിരിക്കുന്നിടത്തോളം കാലം തന്റെ കയ്യിൽ മറ്റ് പ്രമാണങ്ങളെല്ലാം ഉണ്ട്. എന്താണോ ചക്ഷുരേന്ദ്രിയം തുടങ്ങിയ വിഷയങ്ങളെ അപരോക്ഷമായി ഗ്രഹിക്കേണ്ട എല്ലാ പ്രമാണങ്ങളും തന്റെ കയ്യിലുണ്ട്. ശബ്ദത്തെ ശ്രവിക്കുന്ന ശ്രവണേന്ദ്രിയം, രൂപത്തെ ഗ്രഹിക്കുന്ന ചക്ഷുരേന്ദ്രിയം, രസത്തെ ഗ്രഹിക്കുന്ന രസനേന്ദ്രിയം, ഈ പ്രമാണങ്ങളെല്ലാം ഉണ്ടെങ്കിലും സ്വയം അപരോക്ഷമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് ജ്ഞാനസ്വരൂപമാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്, എല്ലാമാണ്. പക്ഷെ അതിനാവശ്യമായി വരുന്നത് എന്താണ്? ഉപദേശം, ശബ്ദം, ശാസ്ത്രം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രീക വേദ്യത്വ. അതിനീ പറയുന്ന പ്രമാണങ്ങളെ കൂടാതെ ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രമാണം കൂടി വേണ്ടി വരും. സാധാരണ ഈ പറയുന്ന എല്ലാ പ്രമാണങ്ങളെയും പ്രത്യക്ഷത്തിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചക്ഷുരേന്ദ്രിയമായാലും ശരി, ശ്രവണേന്ദ്രിയമായാലും ശരി, ശ്രോത്രേന്ദ്രിയമായാലും ശരി, ഇതെല്ലാം പ്രത്യക്ഷത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പ്രത്യക്ഷം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് പ്രത്യക്ഷ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഇത് പ്രത്യക്ഷ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനെ പ്രത്യക്ഷ പ്രമാണങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന് ഈ പ്രത്യക്ഷ പ്രമാണങ്ങളൊന്നും തന്നെ പോരാ, ഇതിൻ്റെയൊക്കെ സഹായം ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം മുഖ്യമായി അവിടെ സഹായിക്കുന്നു. ഇതിലൊന്നും പെടാത്ത ഒന്നാണ് ഇത്. അദ്വൈതി വിശേഷിച്ച് സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇവിടെ എങ്ങനെയാണോ പ്രമേയമായിരിക്കുന്ന, അതായത് പ്രമേയ്ക്ക് വിഷയമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവിടെ ആ ബ്രഹ്മത്തിന്റെ പ്രമേയ്ക്ക് കാരണമായിരിക്കുന്ന പ്രമാണത്തെക്കുറിച്ചും ചർച്ച ചെയ്യും. അതുകൊണ്ട് അദ്വൈത വിചാരത്തെ തന്നെ പ്രധാനമായി രണ്ടായി തിരിച്ചിരിക്കണം. ഒന്ന് പ്രമേയ വിഷയമായിട്ടുള്ള ചർച്ച, മറ്റൊന്ന് പ്രമാണ വിഷയമായിട്ടുള്ള ചർച്ച. ഇതെല്ലാ ശാസ്ത്രങ്ങളിലും ഉണ്ട്, അദ്വൈതത്തിന് മാത്രമല്ല. ഏത് ദർശനങ്ങളെടുത്താലും അതിനെ രണ്ടായി വിഭജിച്ചിട്ട് ഒന്ന് പ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ച, മറ്റൊന്ന് പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ച. അതിൽ അദ്വൈതി വിശേഷമായി സ്വീകരിച്ചിരിക്കുന്നതാണ് ഈ ശബ്ദപ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ച. ശബ്ദപ്രമാണത്തെക്കുറിച്ച് പൂർവ്വമീമാംസകരും മറ്റുമെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അദ്വൈതി ചർച്ച ചെയ്യും പോലെയല്ല. അദ്വൈതി പറയുന്ന എന്താണ്? ബ്രഹ്മത്തിന്റെ അപരോക്ഷമായ ജ്ഞാനത്തിന് ഈ പറയുന്ന പ്രമാണങ്ങളെ കൂടാതെ, ചക്ഷുരാദി പ്രമാണങ്ങളെ കൂടാതെ ഒരു പ്രമാണം കൂടി ആവശ്യമാണ്. അതാണ് ശബ്ദപ്രമാണം. എന്തുകൊണ്ട്? ഇവിടുത്തെ പ്രമേയം ആയിരിക്കുന്ന വിഷയം ഏതൊരു വസ്തുവിനെയാണോ അറിയേണ്ടത്, ആ പ്രമേയം എന്ന് പറയുന്നത് ശ്രോതാവിന്റെ സ്വരൂപവും ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ശ്രോതാവിന് ഉണ്ടാകേണ്ടത്. ആ സ്വരൂപം എന്ന് പറയുന്നത് സ്വയം ജ്ഞാനമായിരിക്കുന്നു. അപ്പോൾ സ്വരൂപ സ്വയം ജ്ഞാനമായിരിക്കുന്നു. ആ സ്വരൂപത്തെക്കുറിച്ച് ഉണ്ടാകേണ്ടത് എന്താണ്? ജ്ഞാനം. ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് ഈ അഞ്ച് പ്രത്യക്ഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈ അഞ്ച് പ്രമാണങ്ങളെ കൂടാതെ, അഞ്ച് ഇന്ദ്രിയങ്ങളാകുന്ന പ്രമാണങ്ങളെ കൂടാതെ ബാഹ്യമായ ഒരു പ്രമാണം ആവശ്യമാണ്. അതാണ് ശബ്ദപ്രമാണം. ആ ശബ്ദപ്രമാണം കൊണ്ട് മാത്രമേ ഈ സ്വരൂപം ആയിരിക്കുന്ന ഈ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ഇതാണ് അദ്വൈതിയുടെ വിശേഷത. ശബ്ദപ്രമാണത്തെ സ്വീകരിക്കുന്ന മറ്റുള്ളവർ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്വൈതി അങ്ങനെ പറയാൻ കാരണം? കാരണം ഈ സ്വരൂപത്തെ ജ്ഞാനമായി സ്വീകരിക്കുന്നുണ്ട്. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വരൂപം തന്നെ ജ്ഞാനമായിരിക്കുമ്പോൾ ആ ജ്ഞാനത്തിന്റെ ജ്ഞാനം ആവശ്യമാണ്. ആ ജ്ഞാനത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കത്തുള്ളൂ? ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രമാണത്തിലൂടെ സംഭവിക്കൂ. എന്താണ് ശബ്ദത്തിന് അങ്ങനെ അചിന്തിയമായ ഒരു ശക്തി വിശേഷമുണ്ട്. ശബ്ദപ്രമാണത്തിന് മറ്റ് പ്രമാണങ്ങൾ കൊണ്ടൊന്നും സാധിക്കാൻ കഴിയാത്ത സ്വരൂപ അപരോക്ഷം, അത് ശബ്ദത്തിന്റെ ശബ്ദപ്രമാണം കൊണ്ട് സാധ്യമാണ്. അത് ഇവിടെ ഉപദേശിക്കുന്നത് ഏത് വസ്തുവിനെയാണ്? ശ്രോതാവിന്റെ സ്വരൂപത്തെ തന്നെ. അതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. ബാഹ്യമായ ഒരു വസ്തുവിനെ ഉപദേശിച്ചാൽ ഇത് സാധിക്കത്തില്ല. ബാഹ്യമായ ഒരു വസ്തുവിനെ ഉപദേശിക്കുന്നിടത്തും ഇത് കേവലമായ ശബ്ദപ്രമാണം കൊണ്ടല്ല പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ മറ്റേന്ദ്രിയങ്ങളുടെ സഹായവും ആവശ്യമായിട്ട് വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തന്റെ സ്വരൂപത്തെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതിനാണ് ശബ്ദപ്രമാണത്തിന്റെ ആവശ്യമായി വരുന്നത്. അതും ശ്രോതാവിന്റെ സ്വരൂപത്തെ, മറ്റൊന്നിന്റെ സ്വരൂപത്തെ അല്ല, ശ്രോതാവിന്റെ സ്വരൂപത്തെ ഉപദേശിക്കുന്നത് കൊണ്ട് ശബ്ദപ്രമാണത്തിലൂടെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. അതിനാണ് ദശമസ്തമസി എന്ന് പറയുന്ന പ്രസിദ്ധമായ ഉദാഹരണത്തെ അദ്വൈതികൾ പറയുന്നത്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത് ശാസ്ത്രേക ഗമ്യത്വ. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മത്തെ തദ് പരോക്ഷം എന്ന് പറയുന്നത്. ഇക്കാര്യത്തിലും വലിയ പണ്ഡിതന്മാർക്ക് വരെ വലിയ ഭ്രമമുള്ള ഒരു സംഗതിയാണ്. എന്താണ് ബ്രഹ്മത്തെ സംബന്ധിച്ച് പരോക്ഷം അപരോക്ഷം എന്ന് പറയുന്നത്? ബാഹ്യമായ വിഷയങ്ങളെ കുറിച്ച് പറയുന്നത് പോലെയുള്ള പരോക്ഷ അപരോക്ഷം എന്നുള്ള ഭേദമല്ല ഇവിടെ. ബാഹ്യമായി ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വസ്തുക്കളെ അപരോക്ഷമെന്നും ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയാത്ത വസ്തുക്കളെ പരോക്ഷമെന്ന് പറയുന്ന പോലെ അല്ല ഇത്. ഇത് ഇന്ദ്രിയഗ്രാഹ്യമായ ഒരു വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ ശബ്ദപ്രമാണ ഏകഗമ്യമായ ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രമാണത്തിലൂടെ മാത്രം ഗ്രഹിക്കാമെന്നുള്ള സ്വസ്വരൂപമായിരിക്കുന്ന ജ്ഞാനസ്വരൂപമായിരിക്കുന്ന തത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പരോക്ഷം എന്ന് പറഞ്ഞാൽ മറ്റു പ്രമാണങ്ങൾ കൊണ്ട് അതിൻ്റെ ചുരുക്കം ഇതാണ്. അപരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്രമാണങ്ങൾ കൊണ്ടൊന്നും ഗ്രഹിക്കാൻ സാധ്യമല്ല. മറ്റു പ്രമാണങ്ങളൊന്നും തന്നെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുന്നില്ല. അതിന് ശബ്ദപ്രമാണം എന്ന് പറയുന്നത് തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ കൂടിയേ തീരൂ. ഇതാണ് അദ്വൈതത്തിലെ ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു കാര്യം. ഇത് വിശേഷിച്ചറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രമാണത്തെ ആശ്രയിക്കാതിരിക്കുന്നിടത്തോളം കാലം, അങ്ങനെ ഒരു പ്രമാണത്തെ സ്വീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം, അങ്ങനെ ഒരു പ്രമാണത്തിലൂടെ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം ഈ ബ്രഹ്മവസ്തു എന്ന് പറയുന്നത് പരോക്ഷമാണ്. അത് സ്വയം അപരോക്ഷമാണെങ്കിലും അത് തൻ്റെ സ്വരൂപമാണെങ്കിലും അതുകൊണ്ടാണ് എന്താണ് ഇവിടെ പറയുന്നത്, ആഹരഹ സതിസമ്പദ്യ നവിധു സതിസമ്പദ്യാമഹേ. എല്ലാവരും സ്വയം ബ്രഹ്മമായിരിക്കുന്നു, എല്ലാ ജീവന്മാർക്കും ആ ബ്രഹ്മപ്രാപ്തി സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാമായിരുന്നിട്ടും എന്താണ് ആരും അറിയുന്നില്ല, താൻ സ്വയം സത്താണ്, താൻ സത്തിനോട് ഏകീഭവിക്കുന്നു, ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവിടെ ആ ശബ്ദപ്രമാണം പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ അദ്വൈത ബോധം അദ്വൈതത്തിൻ്റെ സംബന്ധിച്ച് പറയുന്ന മുക്തി ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നതുപോലെ ധരിച്ചിരിക്കുന്നതുപോലെ അല്ലെങ്കിൽ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതുപോലെ ഒന്നുമല്ല ഭാഷകാരൻ പറയുന്നു. ഇത്തരത്തിലുള്ള സാധനങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ അത് വിശേഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ആ കാര്യം പറയുന്നുണ്ട്. എന്താണ് ശാസ്ത്ര പ്രമാണ ഗമ്യം എന്ന് പറയുന്നതൊക്കെ വ്യക്തമായി ധരിച്ചിരിക്കേണ്ട കാര്യമാണ്. മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് ചുരുക്കി ഇപ്പോൾ പറഞ്ഞത്. കഥം അസ്മിൻ അതാണ് കഥമ ഏകോ ദേവൈരി. അവിടെ ബാലാകിയും അജാതശത്രുവുമായിട്ടുള്ള സംവാദത്തിൽ ബൃഹദാരണ്യത്തിലും പറയുന്ന കാര്യം പറയാണ്, പ്രാണേതി സബ്രഹ്മ ബ്രഹ്മമാണ്, തെത് ഇത്യാദക്ഷരെ തെത് എന്ന് പറയുന്ന ശബ്ദത്തിനാണ്. അപ്പോൾ തെത് എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നെങ്ങനെ പരോക്ഷം എന്നുള്ള അർത്ഥം ഉണ്ടാവും എന്ന് ചോദിക്കരുത്. കാരണം അത് ഭാഷയെക്കുറിച്ച് പരിചയമുള്ളവർക്ക് അതിലൊന്നും സംശയം വരത്തില്ല. കാരണം തെത് തദ് തുടങ്ങിയ ശബ്ദങ്ങൾ പരോക്ഷാർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. അതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അതിന് പരോക്ഷം എന്നുള്ള അർത്ഥമുണ്ട്. തദ്ധി പരോക്ഷേ വിജാനീയ വൈയാകരണന്മാരും പറയും തദ് തെത് തുടങ്ങിയ ശബ്ദങ്ങൾ പരോക്ഷത്തിലാണ് പ്രയോഗിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ അർത്ഥത്തെ എടുക്കണം. അത് വ്യാകരണത്തിന്റെ വിഷയമാണ്. അതെന്ന് പറയാത്ത ആളുടെ അടുത്ത് ഇത് പറഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആദ്യം വ്യാകരണം പഠിക്കും, പിന്നെ ഇതൊക്കെ പഠിക്കാം. ഇത് ശ്രുത്യന്തര പ്രസിദ്ധേഹേ ഇതാണ്. ഇക്കാര്യം എങ്ങനെയാണ് കൗശീലിക ബ്രാഹ്മണത്തിൽ ചർച്ച ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രഹ്മസൂത്രത്തിലും ഇവിടെ ബ്രഹ്മസൂത്രം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് ഭാഷകാരൻ ബൃഹദാരണ്യത്തെ കൂടാതെ കൗശീലിക ബ്രാഹ്മണത്തെയും കൂടി എടുക്കുന്നുണ്ട്. ഇത് ശ്രുത്യന്തര പ്രസിദ്ധേഹേ ജീവവായം ഇഹ ഇതുവരെ ഞാൻ വിശദീകരിച്ചത് എന്താണ് അത്യദ് എന്ന് പറയുന്ന ശബ്ദത്തിന് പരോക്ഷം എന്തുകൊണ്ട് അർത്ഥം പറഞ്ഞു, വാസ്തവത്തിൽ എന്താണ് അത്യതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ എന്താണ് ശ്രുതിക്ക് പ്രാമാണ്യം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ സാന്ദർഭികമായി ചർച്ച ചെയ്തത്. ഇവിടെ പുരൂഷി പറയുന്ന എന്താണത്, ജീവനെ കുറിച്ച് പറയുകയാണ്. പ്രാണൻ അല്ലെങ്കിൽ ജീവൻ, ജീവവായം ഇഹ വേദിതവ്യതയോ വിദേശിതയോ, ജീവനെയാണ് ഗ്രഹിക്കേണ്ടത്. എന്നുവെച്ചാൽ ജീവനും പരനും വേറെ ആണ് എന്നുള്ള ധാരണ വെച്ചുകൊണ്ടാണ് പൂർവക്ഷി പറയുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭേദമില്ല, ജീവനെന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്, അങ്ങനെയല്ലേ പിന്നെ ഇവിടെ കുഴപ്പമില്ല. പക്ഷെ പൂർവക്ഷി അത് അംഗീകരിക്കുന്നില്ല, ജീവൻ വേറെയാണെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് പ്രാണൻ എന്നർത്ഥമെടുക്കാം, അല്ലെങ്കിൽ ജീവൻ എന്നുള്ള അർത്ഥമെടുക്കാം. ഏതുമാകാം തസ്യാവി ധർമ്മ അധർമ്മ ലക്ഷണം കർമ്മശക്തി ശ്രവയിതു. അപ്പോ ഇതെല്ലാം അവന്റെ കർമ്മമാണെന്ന് പറഞ്ഞു. ജീവന്റെ കർമ്മമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ജീവനുണ്ട് കർമ്മം, ധർമാധർമ്മങ്ങൾ പുണ്യപാപ രൂപത്തിലുള്ള കർമ്മം ജീവനുണ്ട്. അതുകൊണ്ട് ഇവിടെ ജീവനെയാണ് നിർദ്ദേശിക്കുന്നത്. ആണ് ധർമാധർമ്മ ലക്ഷണം കർമ്മ ശക്തി ശ്രവയിതും വീണ്ടും പൂർവക്ഷത്തിലേക്ക് വരികയാണ്. കർമ്മയിരി ഏതൊരുവന്റെ കർമ്മമാണോ ഇതെല്ലാം, ഏതൊരുവന്റേതാണോ, ഏതൊരു ജീവന്റേതാണോ പുണ്യപാപ രൂപത്തിലുള്ള ഈ കർമ്മങ്ങൾ എന്നിങ്ങനെ വരുന്നു. സൂപി ഭോക്തൃത്വാദ ഭോഗോപകരണ ഭൂതാനാം ഏതേഷാം പുരുഷാണാം കർത്ത ഉപപദ്യതേ പറയുന്നു. അതുമെന്താണ്, ജീവൻ ഭോക്താവാണ്, പിന്നെ ഭോഗോപകരണമാണ് ഈ പുരുഷന്മാര്, ഈ ദേവതകളും ഇന്ദ്രിയങ്ങളും മറ്റും അവരുടെ കർമ്മം അതാവശ്യമാണ്. എന്നാലും ജീവൻ ഭോക്താവാകും, അതുകൊണ്ട് ഇതെല്ലാം ജീവനെ യോജിപ്പിക്കാം. ബാക്കി ശേഷിയില്ല, ജീവലിംഗം അവഗമ്യത. അതുമാത്രമല്ല, അവിടെ ശ്രുതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ജീവനാണെന്നുള്ളതിന് ചില അടയാളങ്ങളുമുണ്ട്. പൂർവക്ഷി പറയാണ് ഏത് കാരണം വേദിതവ്യതയോ വിന്യസ്തസ്യ പുരുഷാണാം കർത്തൃ വേദനായു വേദം ബാലാകിം പ്രദീപബോധൈഷു അജാതശത്രു പുരുഷ് സുപ്തം പുരുഷം ആമന്ത്രിയ ആമന്ത്രണ ശബ്ദശ്രവണ പ്രാണാദീനാം അഭോക്തൃത്വം പ്രതിബോധ്യ യഷ്ടി ഘാത ഉത്ഥാനാം പ്രാണാദി വ്യതിരിക്തം ജീവം ഭോക്താരം പ്രതിബോധയതി. അവിടെ ബൃഹദാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്താണ് ഈ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അജാതശത്രു എന്തു ചെയ്തു, ബാലാഗിയോട് ചോദിച്ചു, ശരി നീ ഇത്രയും ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇനി നിനക്ക് എന്തെങ്കിലും ബ്രഹ്മത്തെക്കുറിച്ച് പറയാനുണ്ടോ? അപ്പോ ഇവിടെ ബാലാഗിയുടെ അഹങ്കാരമെല്ലാം പോയി. താനെന്തൊക്കെയാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞ അതെല്ലാം അറിയാം അജാതശത്രു. ഉടനെ രാജാവ് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ബാലാഗിയുടെ കൈ പിടിച്ച് കൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് കൊണ്ടുപോയി, എന്നിട്ട് അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവിടെ എന്തിനാണ് ബോധിപ്പിക്കുന്നത്? സുഷുപ്തിയിൽ എങ്ങനെയാണോ ഈ ജീവൻ പ്രാണനോട്, അതായത് ബ്രഹ്മത്തോട് ഏകീഭവിക്കുന്നു എന്നുള്ള കാര്യം ദൃഷ്ടാന്ത സഹിതം പറഞ്ഞു കൊടുക്കാനാണ് കൊണ്ടുപോകുന്നത്. പൂർവക്ഷി പറയുന്നു അവിടെ ബോധിപ്പിക്കുന്നതും ജീവനെയാണ് എന്നാണ്. ഇവിടെ പൂർവക്ഷിയാണ് അതിനടുത്ത് പറയുന്നത്. സിദ്ധാന്തത്തിൽ അവിടെ ബോധിപ്പിക്കുന്ന ബ്രഹ്മത്തെയാണ്. സാറിന് പറയുന്നു സുഷുപ്തി ആരാണ് ഉറങ്ങുന്നത്? ഞാനാണ് ഉറങ്ങിയത്. ഞാൻ ആരാണ്? ജീവനാണ്. അപ്പോൾ ഉറങ്ങിയത് ഞാൻ. ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനാദി ദോഷങ്ങളോട് കൂടിയവനാണ് ജീവൻ. അപ്പൊ ജീവനാണ് ഉറങ്ങുന്നത്, ഇത് പൂർവക്ഷം അല്ല, ബ്രഹ്മമാണ് ഉറങ്ങുന്നത്, അത് സിദ്ധാന്തം. അപ്പൊ ഉറക്കമെന്ന് പറഞ്ഞാലോ ഏകീഭവനം, സ്വരൂപസ്ഥിതി, അത് സിദ്ധാന്തം. പൂർവക്ഷത്തിൽ അങ്ങനെയല്ല. ജീവൻ എന്താണ്? അജ്ഞാനം എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു, ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി. അപ്പൊ ആ പൂർവക്ഷത്തെയാണ് ഇവിടെ ഇപ്പോ പറയുന്നത്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണത്. ഹ്യുത്കർണം വേദിതവ്യതയ ഉപന്യസ്തസ്യ എന്തിനാണ് ഗ്രഹിക്കേണ്ടത്? അങ്ങനെ നിർദ്ദേശിച്ച പുരുഷാണ ആ ദേവതകൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ, അവയുടെ കർത്താവായ കർത്തുഹു വേദനായ ആ കർത്താവിനെ ധരിക്കണം. ആരാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്? ജാഗ്രത്തിൽ പ്രവൃത്തികൾ ചെയ്യുന്നത് ആര്? ഇതെല്ലാം ആരുടെ സൃഷ്ടിയാണ്? ഈ ദേവതകൾ ഉൾപ്പെടെ സ്വപ്നത്തിൽ ഇതെല്ലാം ആരുടെ സൃഷ്ടിയാണ്? ആ സൃഷ്ടികർത്താവിനെ അറിയുന്നു. അത് പൂർവപക്ഷി പറയുന്നു ജീവനാണ്, സിദ്ധാന്തി പറയുന്നു അല്ല, അത് ആ ഈശ്വരൻ തന്നെ. അപ്പോൾ ഇവിടെ ആ സൃഷ്ടികർത്താവിനെ അറിയുന്നു. കർത്തൃവേദനായ ഉപേദം ബാലാകിം, അതിനുവേണ്ടി ആണ് തന്നെ ഇപ്പോൾ ഒടുവിൽ ആദ്യം ബാലാകി ഉപദേശിച്ച ആളാണ്, ഒടുവിൽ ബാലാകി ശിഷ്യനായി. അതിനുവേണ്ടി അജാതശത്രുവിനെ സമീപിച്ച ബാലാകിം പ്രതി ബുബോധയിഷുഹു, എന്താണ് ആ തത്വം, ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് താല്പര്യമുള്ളവനായ അജാതശത്രു, അജാതശത്രുഹു സുപ്തം പുരുഷം ആമന്ത്രിയ ആമന്ത്രണ ശബ്ദ അശ്രമണ ബാലാകിയെ കൂട്ടിക്കൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്നവരെ അടുത്ത് കൊണ്ടുപോയി അയാളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു, പക്ഷെ അയാൾ കേൾക്കുന്നില്ല. അശ്രവണ പ്രാണാധീന അഭോക്തൃത്വം പ്രതിബോധ്യ പറയുന്നു. കാരണം അവിടെ പറയുന്നുണ്ട് നോക്കുക, ഇയാൾ ഉറങ്ങിയാണ്, പക്ഷെ ഇയാളിൽ പ്രാണൻ ജാഗ്രതായിരിക്കുന്നത് കൊണ്ട് പ്രാണന്റെ അടയാളങ്ങൾ അയാൾ കാണുന്നുണ്ട്, അയാൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, അതാണ് പ്രാണന്റെ മുഖ്യമായ അടയാളം. അപ്പോൾ പ്രാണനാണോ ബ്രഹ്മം? പ്രാണനാണ് ബ്രഹ്മമെങ്കിൽ, പ്രാണനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചതെങ്കിൽ ഇപ്പോൾ വിളിച്ചാൽ കേൾക്കണമല്ലോ. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ അടുത്ത് പോയി വിളിച്ചു, അയാൾ കേൾക്കുന്നില്ല. അശ്രവണ പ്രാണാധീന അഭോക്തൃത്വം പ്രതിബോധ്യം, പ്രാണാദികൾ അല്ല ഭോക്താവ് എന്ന് ബോധിപ്പിച്ചിട്ട് എന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടൊന്ന് തട്ടി തട്ടി അയാളെ ഉണർത്തി ഉണർന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഈ ഇവിടെ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉണർന്നിരിക്കുന്ന ഈ പ്രാണനിൽ നിന്നും അധികമായി അതിരിക്തമായി അപ്പുറമായി മറ്റെന്തോ ഇയാളുണ്ട്. കാരണം പ്രാണനാണ് വാസ്തവത്തിൽ ബ്രഹ്മമെങ്കിൽ ആ പ്രാണൻ ഉണർന്നിരിക്കുകയാണ്, പ്രാണൻ സുഷുപ്തനും ഉറങ്ങുന്നില്ല, അത് കാണുന്നുണ്ട്. അപ്പോൾ വിളിച്ചാൽ കേൾക്കണമായിരുന്നു. ഉണർന്നിരിക്കുന്നവൻ കേട്ടില്ലെങ്കിൽ എന്താ അതിനർത്ഥം? അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആ ഉറങ്ങിക്കിടന്ന ആളിനെ തട്ടി എണീറ്റ് ഉണർത്തി. പ്രാണാദി വ്യതിരിക്തം ജീവൻ ഭോക്താരം, അവിടെ ഉണർത്തിയിട്ട് ബോധിപ്പിക്കുന്ന ആരെ? പൂർവക്ഷി പറയുന്നത് അവിടെ പ്രാണൻ ഉണർന്നിരുന്നപ്പോഴും ഉറങ്ങിക്കിടന്നിരുന്നത് ഭോക്താവായ ജീവനാണ് എന്നാണ്. സിദ്ധാന്തി പറയുന്നത് പ്രാണൻ അല്ല, ഈ ലോകം മുഴുവൻ ഉണർന്നിരുന്നപ്പോഴും അവിടെ ഉറങ്ങിക്കിടന്നത് ആരാണ്? പരമാത്മാവാണ്. അവിടെ വാസ്തവത്തിൽ ആ ജീവന് പരമാത്മാവിനോട് ഏകീഭവനം സംഭവിച്ചു. അങ്ങനെ ഒരു ജീവനിൽ ആ ജീവന് പരമാത്മാവിനോട് ഏകീഭവനം സംഭവിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ഉണർന്നിരുന്നാലും ശരി, പ്രാണന്റെ കാര്യം എന്താ? പ്രാണൻ മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഉണർന്നിരുന്നാലും അവൻ എന്താണ്? തത്വത്തിൽ ഏകീഭവിച്ചിരിക്കുകയാണ്. ഇതാണ് സിദ്ധാന്തി പറയുന്നത്. പൂർവക്ഷി പറയുന്ന അങ്ങനെയല്ല, അവിടെ ഉറങ്ങുകയും ഉണരുകയും എല്ലാം ചെയ്യുന്ന ജീവനാണ് എന്നാണ്. ഉണർന്നിരിക്കുന്ന ജീവൻ തന്നെയാണ്, പക്ഷേ ഉറങ്ങി ഉറക്കത്തിൽ അവിടെ ശേഷിക്കുന്ന എന്താണ്? സ്വരൂപസ്ഥിതിയാണ്. ഇതാണ് സിദ്ധാന്തവും പൂർവക്ഷവും തമ്മിലുള്ള വ്യത്യാസം. പൊതുവെ എന്താണ് സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന പൂർവക്ഷത്തെയാണ് സിദ്ധാന്തമായി ആൾക്കാർ ധരിക്കുന്നത്. ശരിയായ രീതിയിൽ തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? അവിടെ ജീവൻ അജ്ഞാനാവസ്ഥയിലിരിക്കുന്നു, പിന്നെ ഉണർന്നു വന്നു. അത് അങ്ങനെ പറയുന്നത് പൂർവക്ഷമാണ്. അങ്ങനെ ഒരു പൂർവക്ഷത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ, അത് തന്നെ പറയുന്നു. പക്ഷെ അതല്ല പരമാർത്ഥം. ഇവിടെ പൂർവക്ഷത്തെയല്ല ഗ്രഹിക്കേണ്ട, സിദ്ധാന്തത്തെയാണ്. തഥാ പരസ്താദവി ജീവലിംഗമകം, ഇതേ പൂർവക്ഷി വീണ്ടും പറയുന്നു. ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഇനി ശ്രുതിയിൽ മുന്നോട്ട് ചെല്ലുമ്പോഴും ജീവന് ലിംഗങ്ങളുണ്ട്. എന്താണ്? യഥാശ്രൈഷ്ഠി സ്വൈർഭുങ്കേ യഥാവാ സ്വാഹ ശ്രേഷ്ഠം ഭുഞ്ചന്തി ഏവമേവേഷ പ്രജ്ഞാത്മാ ഏതൈരാത്മവിഭുങ്കേ ഏവമേവ ഏതേ ആത്മാനം ഏതം ആത്മാനം ഭുഞ്ചന്തി ഇതി. അവിടെ തന്നെ കൗശീലിക ബ്രാഹ്മണര് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഈ കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറയുന്നു എന്നാണ്. ഇന്നത്തെ സൂത്രത്തിന്റെ ആദ്യം വന്നു. കൗശിക ബ്രാഹ്മണേ ബാലാഖ്യജാതശത്രു സംവാദേ ശ്രുതേ യോ വൈ ബാലാക ഏതേഷാം ബാലാക ബാലാക ബാലാക ഭൂവഗോഗപൂർവ ശിവശി വന്നിട്ട് ശിവശേതേഷാം പുരുഷാണാം ഉപദേശ്യത എങ്ങനെ പിരിക്കും? ഉപദേശ്യത്തെ ഉദ മുഖ്യ പ്രാണ മുഖ്യപ്രാണ പ്രാണ ഉദ പ്രാണ ഉദ പരമാത്മേതി വിശേഹ കിം താവത് താവത് പ്രാപ്തം പ്രാണ ഇതി കുതഃ അവസാനം യസ്യവ ഏതത് ഏതത് കർമ്മ ഇതി ശ്രവണാത് അവസാനം പരിസ്പന്ദ ലക്ഷണസ്യ ച കർമ്മണഃ പ്രാണാശ്രയത്വാത് പ്രാണാശ്രയത്വാത് വാക്യശേഷേജ അധ അസ്മിൻ പ്രാണ ഏവ എന്നുള്ളതെങ്കിലും പിരിക്കും. പ്രാണേ ഏവ എന്താ വരുന്ന പ്രാണ ഏവ എന്നുള്ളത് ഏവ ഏകഥ പ്രാണശബ്ദദർശന പ്രാണശബ്ദസ്യ മുഖ്യേ പ്രാണേ പ്രസിദ്ധത്വാത് യേ ച ഏതേ പുരസ്താദ് ബാലാഗ്ന ജിശ്വന്തി ആദിത്യ പുരുഷശ്ചന്ദ്രമസി അതിനു മുമ്പ് പുരുഷ ഇത്യേവം ആദേഹ പുരുഷ നിർദ്ദിഷ്ടാസ്തേഷാം സഹിഷരു നിർദ്ദിഷ്ടാസ്തേഷാം അപി ഭവതി പ്രാണഃ കർത്ത പ്രാണാവസ്ഥാവിശേഷത്വാദ് ആദിത്യാദി ദേവതാത്മനാം കഥം ഏകോ ദേവ പ്രാണ ഇതി സ ബ്രഹ്മ തദ് ഇതി ആചക്ഷതേ ദിശുത്യന്തരപ്രസിദ്ധേ ജീവ എന്താണ് പ്രസിദ്ധേ ജീവ അങ്ങനെ ഇവിടെ ശരിക്കും വന്നാ സന്ധി വന്നിട്ടില്ല. പ്രസിദ്ധേർ എന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞു? പക്ഷെ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രിന്റിങ്ങിൽ വരുന്ന കുഴപ്പങ്ങളാണ്, ആൾക്കാർ പിരിച്ചെഴുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും സന്ധിയാണ് വരേണ്ടത്, സന്ധി ചെയ്യാതിരിക്കുന്നതല്ല ഇത്തരം സന്ദർഭം കൊണ്ടല്ല. പ്രസിദ്ധേർ ജീവ എന്നാണ് പറയേണ്ടത്. കാരണം അവിടെ വിസർഗം ഇവിടെ വരണമെങ്കിൽ എന്ത് വേണം? വിസർഗം വരണമെങ്കിൽ സശുരു വന്നു. വിസർഗം വരണമെങ്കിൽ ഒന്നുകിൽ അവസാനമായിരിക്കണം, അല്ലെങ്കിൽ എന്ത് വേണം? വാശരു വേണം, അല്ലെങ്കിൽ എന്ത് വേണം? കപ്പോ കപ്പൂച്ച വേണം. ഇതൊന്നും ഇവിടെ ഇല്ല. എന്നാലും വിസർഗം കാണിച്ചിരിക്കുന്നു നമ്മൾ പഠിച്ചതനുസരിച്ച്. അതിൻ്റെ അർത്ഥം ഇവിടെ സന്ധി വന്നത്, പക്ഷേ ഇത് പ്രൂഫ് നോക്കുന്നവരൊക്കെ വരുത്തുന്ന കുഴപ്പമാണ്. എന്തുകൊണ്ട്? ബാക്കി സർവത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതെ ഒരിടത്ത് കാണുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാവും. ജീവോ വാ വായം, അത് ഇഹ വേദിതവ്യതയ ഉപദിശ്യതേ വേദിതവ്യതയ തസ്യാപി ധർമാധർമ്മ ലക്ഷണം കർമ്മ. കർമ്മശക്യതേ, കേട്ടില്ല, സന്ധ്യയൊന്നും വന്നില്ല. ശരി, കർമ്മശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? കർമ്മ, കർമ്മണി, കർമാണി. ഏത് ലിംഗമാണ്? നിസ്സംഗം. യസ്യ വാ ഏതത്, ഏതത് കർമ്മ. ഇത് സോപി അഗുണ. ഇവിടെ എന്തുകൊണ്ടാണ് ഏതത്വ ദോഹോ വരാത്തത്? ഫലത്തിൽ ഹല്ലില്ല. ഭോഗപൂർവ ശിവശി എന്നുണ്ടാവരാത്ത പരത്തില് ഭവഗോഗപൂർവശി വരാത്തത്. ഹ്രസ്വകാലം പരത്തിയിരിക്കുന്നു. ഭോഗ വരണമെങ്കിൽ എന്ത് വേണം? അതുകൊണ്ട് ഇവിടെ പൂർവത്തിൽ എന്താണ് പരത്തില്? സ്വകാരം അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സ്വകാരമാണ്, അതല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഭോക്തൃത്വാദ് ബഹുപകരണശ്രുതാനാം ഏതേഷാം പുരുഷാണാം കർത്താ ഉപപദ്യതേ. ശ്രീ